വ്യത്യാസം തന്നെ ചോദിച്ചു. എന്നാലും പറഞ്ഞേ ശരിയെന്ന്. എന്നാലും വ്യത്യാസം എടുത്തു പറയണമെങ്കിൽ എങ്ങനെ പറയും? എന്താണ് പ്രധാനമായ ഒരു വ്യത്യാസം പറയാനുള്ളത്? പിന്നെ എന്ന് ഇത്രേ ഉള്ളൂ. ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടില് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കാര്യം, അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ പ്രധാനമായിട്ടുള്ള. അതേതാണ്? ജാതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഗുരുവനും പറഞ്ഞില്ലേ ഒരു ജാതി? ജാതിയെ കുറിച്ച് ഗുരുദേവനും പറഞ്ഞ എന്താണ് ഒരു ജാതി? അത് നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അതിനെ മാനവികത എന്ന് പറയാം. ഈ മാനവികതാ ബോധം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടില്ലാത്ത ആളാണ് ആര്? ശങ്കരാചാര്യ. അതാണ് എന്നുവെച്ചത് ഒരു ആശയം എന്നുള്ള നിലയ്ക്കോ പ്രവൃത്തി എന്നുള്ള രണ്ടു തരത്തിൽ മാനവികത, ഹ്യൂമനിസവും, അതാണ് ശങ്കരാചാര്യൻ ഒട്ടും കാണാനില്ലാത്ത. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട് ഇന്ന് ചിന്തിച്ച് പറയും ഗുരുവിൽ കാണുന്ന എന്താണ് ഗുരുവിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഗുരു പ്രാധാന്യം കൊടുത്തത് മാനവികത എന്ന് പറയുന്ന ഒരാശയത്തിന്. മറ്റ് തത്വചിന്തയാണ്, തത്വചിന്ത ശരി. അപ്പൊ ഈ മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എന്താണ് മാനവികത എന്ന് പറയുന്നത്? അതായത് മനുഷ്യനെ ഒന്നായി കണ്ടു, ഒന്നായി കണ്ടുകൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ വർഗ ഭേദമില്ലാതെ മനുഷ്യൻ പല വർഗങ്ങളുണ്ട്. ഇന്നും അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു വർഗഭേദമില്ലാതെ, വർഗമെന്നോ ജാതി എന്ന് പറഞ്ഞാലും ഒന്നുതന്നെ, ലിംഗഭേദമില്ലാതെ പുരുഷൻ സ്ത്രീ അങ്ങനെയുള്ള ഭേദങ്ങളില്ലാതെ, ദേശഭേദമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നായി കണ്ടുകൊണ്ട്, അങ്ങനെ മനുഷ്യനെ ഒന്നായി കണ്ടിട്ട് ആ മനുഷ്യന്റെ എന്നുവെച്ചാൽ മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ ഈ മനുഷ്യന്റെ ആ ഏകത്വബോധം, അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായി എന്ത് വേണം? മനുഷ്യനെ ഒന്നായി കാണണം. അപ്പോൾ മനുഷ്യനെ ഒന്നായി കണ്ടവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരിൽ പരസ്പരം ഭിന്നത ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പരിഹരിക്കാനും ശ്രമിച്ചാലേ പറ്റൂ. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുക, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഒന്നെന്ന് കണ്ടുകൊണ്ട് അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇതിനാണ് മാനവികത എന്ന് പറയുന്നത്. എന്നാണ് മാനവികതയെ നിർവചിക്കുന്നത്. അങ്ങനെ ഒരു മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഗുരു. അതാണ് ഗുരുവിന്റെ പ്രത്യേകത എന്ന് നമ്മൾ ഇന്ന് ഗുരുവിനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ആശ്രമി ശങ്കരാചാര്യരാണെങ്കിലോ ശങ്കരാചാര്യരുടെ തത്വം ദർശനം അതിനകത്ത് അദ്വൈതമുണ്ട്, എല്ലാം ഒരു സത്തയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ദർശനത്തെ ഗുരു അതുപോലെ തന്നെ പറയുന്നു, എല്ലാം ഒരു സത്തയാണ്, സകലതും ഉള്ളത് തന്നെ, അവിടെ ഒന്നും വ്യത്യാസമില്ല. എന്നാൽ ശങ്കരാചാര്യരെ തൊട്ട് തേച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ് എന്ത്? എന്താണ് ഈ മാനവികത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അടുത്തുകൂടി പോയിട്ടില്ല. അങ്ങനെ ഒന്നിനെ കുറിച്ച് ശങ്കരാചാര്യർക്ക് ചിന്തിക്കാനേ കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ ഒന്നായി കാണുക, അവിടെയാണ് വ്യത്യാസം. അപ്പൊ ഈ നമ്മൾ ദർശനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ രണ്ടുമുള്ള വളരെ ആ ദർശനത്തിൽ വരുന്ന സാമ്യതയും ആസമയം അതിൽ വരുന്ന വ്യത്യാസം അത് മനസ്സിലാവും, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ശങ്കരാചാര്യന്റെ മാനവികത തൊട്ട് തേച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ട്? ശങ്കരാചാര്യ എല്ലാത്തിനും ബ്രഹ്മമായി പറഞ്ഞു. എന്നുവെച്ചാൽ എല്ലാത്തിന്റെയും തത്വം ബ്രഹ്മമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു? മനുഷ്യരിൽ വളരെ ഭേദത്തെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ മുമ്പ് തന്നെ ശങ്കരാചാര്യർക്ക് മുമ്പ് മനുവിനെ പോലെയുള്ളവർ ഉണ്ടാക്കി വെച്ച ആ മനുഷ്യ ഭേദത്തെ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, നിലനിർത്തണമെന്ന് ഇന്ന് ആഗ്രഹിച്ചു. അതില് പ്രധാനമായും വരുന്നത് മനുവിന്റെ കാഴ്ചപ്പാട്. ഇന്നിപ്പോ ഈ ആൾക്കാർ രാഷ്ട്ര സംസ്കാരം എന്നൊക്കെ പറയുന്നതിനെയാണ്, അല്ലാതെ അതിനകത്ത് ഇനി കൂടുതലൊന്നും ഒന്നുമില്ല. പ്രധാനമായി നിൽക്കുന്ന ഇതാണ്. നല്ല കാര്യങ്ങൾ ഇല്ലാതില്ലാതെ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് തന്നെയാണ് സംസ്കാരം. ഒന്ന്, ലിംഗവ്യത്യാസം. സ്ത്രീക്കും പുരുഷനും തുല്യ നീതി, തുല്യ അവകാശം ഇത് ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. മനു അംഗീകരിച്ചില്ല, പുരാണങ്ങളിൽ അംഗീകരിച്ചില്ല, സ്മൃതികളിൽ അംഗീകരിച്ചില്ല, ശങ്കരാചാര്യരും അംഗീകരിച്ചില്ല. കാരണം ശങ്കരാചാര്യർ ആർഷ സംസ്കാരവാദിയാണ്. അപ്പൊ അത് അവിടെ മനുഷ്യനെ പോന്നായി കാണുന്നില്ല. സ്ത്രീക്കും പുരുഷനും തുല്യ നീതി, അത് ആർഷ സംസ്കാരം എന്ന് ഞാൻ പറയുന്ന അതെന്തുകൊണ്ടാണോ നമ്മുടെ നൂറ്റാണ്ടുകൾ ഇവിടെ പഠിപ്പിച്ചതാണ് സ്ത്രീ. ഇന്നും സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ. അതിൽ ഇന്ത്യയിലെ ഏകദേശം 30% സ്ത്രീകളും പറയുന്നത് പുരുഷന്മാരവരെ ഇടിക്കണമെന്നാണ്. മനസ്സിലായോ? അവർക്ക് വിരോധമില്ലെന്ന്. ഇതെവിടുന്ന് അവർക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? മുമ്പേ ഇത് പ്രചരിച്ചിരുന്ന കാര്യമാണ്. അതാണ് ഇവർക്ക് ഈ ആശയം വന്നത്. നിങ്ങൾ അമേരിക്കയിലോ ലണ്ടനിലോ പോയിട്ട് പറഞ്ഞ അവിടെ ഇവിടെ പറയത്തില്ല ഇങ്ങനെ പുരുഷൻ ഞങ്ങളെ ഇടിച്ചോട്ടെ എന്ന് പറയത്തില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇത് ഇപ്പൊ പറയേണ്ടി വരുന്ന ഇതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഓരോ വട്ടത്തിന് രണ്ടുപേർക്കും അവകാശമുണ്ട്. സ്ത്രീക്ക് അരവോട്ടല്ല. യൂറോപ്യ രാജ്യങ്ങളൊക്കെ വളരെക്കാലം സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഇന്ത്യക്കും സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളാണ്. സ്ത്രീയെ ഇങ്ങനെ കുറെയൊക്കെ പീഡിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേക പരിരക്ഷകളുമുണ്ട്. എന്നുവെച്ചാൽ റിസർവേഷൻ വരെയുണ്ട് സ്ത്രീകൾക്ക്. അതാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണം എന്ന് പറയുന്നത്. കാരണം അവർ പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. റിസർവേഷൻ എന്ന് പറയുന്നതെല്ലാം പണ്ട് പീഡിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഭരണഘടനയിൽ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. അത് കുറെ സ്ത്രീകൾക്കുമുണ്ട്. പക്ഷെ അന്ന് സ്ത്രീകൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇന്ന് സ്ത്രീകളുടെ മനസ്സിരിക്കുന്ന ആദർശം ആരാണ്? ശ്രീരാമൻ. ശ്രീരാമനാണ് ആദർശം. എന്തുകൊണ്ട്? സീത ശ്രീരാമന്റെ അപമാനം ഒരുപാട് സഹിച്ചാണ്. അപ്പോ സ്ത്രീകളുടെ മനസ്സിരിക്കുന്ന എന്താണ്? ഇന്നും ഇതുപോലെ എല്ലാ സ്ത്രീകളും ഇന്നും പുരുഷന്റെ അപമാനം സഹിക്കണമെന്നുള്ളതാണ്. അവരുടെ അന്തസ്സിനെ അവർ തിരിച്ചറിയുന്നുണ്ട്. ഇതിന് തുടക്കമിട്ടത് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ്, രാമായണം പോലെയുള്ള. അതിലൂടെ പഠിപ്പിച്ച ഇതാണ്, നൂറ്റാണ്ടുകൾ പഠിപ്പിച്ചപ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ അത് ഉറച്ചു. ഇപ്പൊ സീത അവിടുന്ന് ഒരുപാട് പേരുണ്ട്. സീത അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാലും എടുത്തു പറയേണ്ട അതാണ്. കാരണം ഇപ്പൊ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ രാമന്റെ ഫാനാണ്, അതുകൊണ്ട് അത് എടുത്തു പറയുന്നു. മാതൃകാ പുരുഷനെന്ന് പറയുന്നത് മാനവരിൽ മഹോന്നതനെന്ന് പറയുന്ന ആരെയാണെന്ന്? ശ്രീരാമനെയാണ്. ശ്രീരാമൻ സീത അവിടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിടം മുതൽ അപമാനിക്കരുത് സീത. അപ്പൊ സീതയെടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ കുരങ്ങന്മാരെ കൂട്ടി അവിടെ ഇത്രയും യുദ്ധം ചെയ്ത് അവിടെ നശിപ്പിച്ച് നിന്നെ പിടിച്ചോണ്ട് വന്നത് എന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് എനിക്ക് വലിയ ക്ഷീണമായിപ്പോയി, അപമാനമായിപ്പോയി, എന്റെ കീർത്തിയെ ബാധിച്ചു, എനിക്ക് ദുഷ്കീർത്തി ഉണ്ടായി. അത് പരിഹരിക്കാനാണ്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. ഇത് രാമൻ നേരിട്ട് സീതയോട് പറയുന്നതാണ്. അപ്പോ ചോദിക്കും, കാട്ടിലെ ഒരു രാമൻ സീതയെ കാണാതെ കരഞ്ഞൊക്കെ കാണുന്നില്ലേ? അതൊക്കെ ശരിയാ. കാട്ടില് സീതയെ കാണാതെ രാമൻ കരഞ്ഞു കടന്നു പോയപ്പോ ഒരുപാട് അന്വേഷിച്ചു കടന്നു, കരഞ്ഞു കടന്നു. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈല് ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞു പോയി കഴിഞ്ഞാൽ വില പിടിപ്പുള്ള മൊബൈലാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കടക്കും. എന്തുകൊണ്ട്? ആൾക്കാരെ മുമ്പ് നിന്ന് കരഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും കരയും. ഇനി ഒരു മൊബൈൽ കിട്ടുക എന്ന് പറയുന്ന പ്രയാസമാണ്, തിരുമല പിടിച്ചുള്ള സാധനമാണ്, അതില്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ കരയും. അപ്പൊ സീത നഷ്ടപ്പെട്ട രാമനും എന്ത് ചെയ്തു? കരഞ്ഞു. അത് നിങ്ങൾക്ക് മൊബൈലിനോട് സ്നേഹം ഉണ്ടായിട്ടില്ലേ? കരയുന്നു അല്ലേ? ഇതിന്റെ പഴയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശങ്കരാചാര്യരൊക്കെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഭോഗ ഉപകരണമാണ്, സൂക്ഷിക്കാനുള്ള ഉപകരണമാണ്. അത് നഷ്ടപ്പെട്ട ആരായാലും കരയും. അങ്ങനെയൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ രാമൻ തന്നെ എന്ത് ചെയ്തു? തിരിച്ചുകൊണ്ടുമ്പോ സീതയുടെ മുഖത്ത് നോക്കി പറയാണ്, എന്റെ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരാക്രമം മുഴുവൻ കാണിച്ചത്. അപ്പോ സാധാരണ അന്നത്തെ ഇതനുസരിച്ച് കുലസ്ത്രീകൾ, അന്നത്തെ ആചാരമാണ്, സ്ത്രീകള് സ്വന്തം ഭർത്താവിന്റെ മുമ്പിലല്ലാതെ വേറെ ആരുടെയും മുമ്പിൽ അവരുടെ മുഖം കാണിക്കത്തില്ല. അതുകൊണ്ട് അവർ ഇങ്ങനെ തലയിൽ കൂടി ഒരു സാരി ഇടും. അപ്പോ സീതയെ കൊണ്ടുവരുന്ന സമയത്ത് വാനരന്മാരൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇവരെല്ലാം കൂടെ കാണാൻ വേണ്ടി തിക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കി. അപ്പോ രാമൻ പറഞ്ഞ, ആ മുഖത്തൂടെയുള്ള അതൊന്നും ഇടണ്ട, അതൊരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നതാണ്, അതൊന്നും ഇടേണ്ട കാര്യമില്ല. ഇത്രയും കാലം അവിടെ കഴിഞ്ഞ് ആരെ രാവണന്റെ കൂടെ സംശയരോഗിയായിരുന്നു. രാമനൊരു സംശയരോഗിയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതിന് തന്നെ ഭീഷണിപ്പെടുത്താനും അടിക്കാനും പോന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാണെങ്കിൽ ഇപ്പൊ പറയണം, മുറി വരരുത് ഭീഷണിപ്പെടുത്താൻ. അങ്ങനെ ആ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഒരുപാട് അപമാനിച്ച് അവസാനം എല്ലാരും ഇടപെട്ടറി ഇത് ശരിയല്ല. ലക്ഷ്മണന് സങ്കടം വന്നു, ദേഷ്യം വന്നു. ഇയാളത് എന്താ പറയുന്നത്, ഞങ്ങളെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസം പണിയാ പണിഞ്ഞത് സീതയെ തിരിച്ചു കൊണ്ടുവരാൻ, എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത് സീത വേണ്ട. അപ്പൊ ഈ പണിഞ്ഞന്മാരെല്ലാം വെട്ടിയായില്ലേ കുരങ്ങന്മാര്, ഇത്രയും സേനയും എത്ര പേര് കഷ്ടപ്പെട്ട്, ആർക്കും ഇഷ്ടപ്പെട്ട് ദേവന്മാര് തന്നെ ഇറങ്ങി. അവസാനം എന്താണ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞു. അപ്പോ സീത പരമാവധി അപമാനിതയായി. അപ്പൊ പുരുഷൻ ഇന്ന് സ്ത്രീകൾ, ഇന്ത്യയിലെ സ്ത്രീകൾ പറയുകയാണ് എന്താണ്, ഞങ്ങളെ പുരുഷനെ ഇടിക്കണമെന്ന് പറഞ്ഞ എന്താ അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. എല്ലാവരും രാമായണം വായിച്ചിട്ടാണോന്ന് ചോദിക്കും, അല്ല. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ ഇതാണ് കയറ്റിവെച്ചിരിക്കുന്നത്, അവരുടെ മനസ്സിലിരിക്കുന്ന അതാണ്. ശരി, അത് കഴിഞ്ഞു. എന്തായാലും അഗ്നി പരീക്ഷണം നടത്തി. അപ്പോ ഈ രാമൻ ഒരു സ്ഥിരതയുള്ള ആളല്ല. അഗ്നി പരീക്ഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പം പിന്നെ സീതയെ സമാധാനിപ്പിക്കണ്ടേ, പറയും ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്, വെറുതെ ഒരു തമാശ. ഒരാളടച്ച് കണ്ണത്തിട്ട് നല്ലൊരു അടിയും കൊടുത്താണ് കണ്ണി കൂടെ പൊന്നീച്ച പറന്നു കഴിഞ്ഞതിന് ശേഷം പറയണം അടി തമാശയ്ക്ക് തന്നാണ് എന്ന് പറയുമ്പോലെ. പിന്നെ മയപ്പെടുത്തി, വീണ്ടും സീത ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ട് ഇനി സീത കയറി ആത്മഹത്യ ചെയ്താലോ. എന്തായാലും സീത കൂടെ പോയി, എന്നിട്ട് ഗർഭിണിയായി. ആ സമയത്ത് ഏതോ ചാരന്മാര് അവര് പറഞ്ഞു പറഞ്ഞിങ്ങനെ രാജാവ് ചാരന്മാര് പറഞ്ഞാണ് കേട്ടോ, നമ്മൾ സാറിന് പറയുന്ന കഥകളൊന്നും അല്ല. രാജാവ് ഇങ്ങനെ ഒരു സ്ത്രീ വേറൊരു ആളിന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ മനുവാദികൾ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നതെന്നറിയാം, അത് രാജാവ് എന്ന് പറയുന്ന പ്രജകൾക്ക് വേണ്ടിയാണ്. അപ്പൊ പ്രജകൾക്ക് വേണ്ടിയാണ്, രാജാവിന് സ്വാർത്ഥതയില്ല. അപ്പൊ പ്രജകൾക്ക് വേണ്ടി രാജാവ് എന്ത് ചെയ്തു, ഭാര്യയെ ത്യജിച്ചു. അപ്പോ അത് കണ്ടോ, അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഭാര്യയെ ത്യജിച്ച് രാമനെ പോലെയാണ്. ഇതൊക്കെ ഇടുന്ന് ആൾക്കാർ പ്രസംഗിക്കുന്നത് രാമൻ എന്നൊന്ന് പഠിച്ചാണ്. പ്രധാനമന്ത്രി ഭാര്യയെ ത്യജിച്ചതിന് ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു, വിട്ടുപോയി. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അത് രാമനുമായിട്ട് പറയുന്നതിന് യാതൊരു കാര്യമില്ല. രാമൻ അതല്ല ചെയ്ത്, രാമൻ ചതിക്കുകയാണ് ചെയ്ത് സീത. ഗർഭകാല ആഗ്രഹങ്ങൾ, അപ്പൊ എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഒരു ചതിയിലൂടെ കാണിക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മണനോട് പറഞ്ഞ് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോരാ, കാട്ടിൽ കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടു, സങ്കടപ്പെട്ടു. കാരണം ആർക്കും മനസ്സിലാവുകയും ചെയ്യുന്നത് അനീതിയാണ്. അപ്പൊ അവിടെ രാമൻ എന്താ പറയുന്നത്, എനിക്ക് വലുത് എന്റെ കീർത്തിയാണ്, അല്ലാതെ ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടി എന്നൊക്കെ ഇന്ന് ഈ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നില്ല. പ്രജാഹിതത്തിന് വേണ്ടി തന്റെ സ്വാർത്ഥതയെ ത്യജിച്ചാണ് ഇങ്ങനെ രാമായണത്തിൽ ഒരു വാക്ക് ഒരിടത്തും പറയുന്നില്ല. കാരണം ഈ രാമൻ ചെയ്തത് അനീതിയാണെന്ന് ബോധ്യമുള്ളവര് അത് മനസ്സിലാക്കിയിട്ട് രാമനെ ന്യായീകരിക്കാൻ വേണ്ടി പറയണത് രാജാവ് രാജ്യത്തിന് വേണ്ടിയാണ്, പ്രജകൾക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് സ്വാർത്ഥമായ എന്തിനീ ത്യജിക്കണം, അപ്പൊ രാമൻ വലിയ ത്യാഗമൂർത്തിയാണ്. ഒന്നുമല്ല, രാമായണത്തിൽ വ്യക്തമായും പറയുന്നത് രാമൻ തന്നെ പറയുന്ന എന്താണോ, എനിക്ക് എന്റെ കീർത്തിയാണ് വരുന്നത്, സത്കീർത്തി. ആ സത്കീർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഈഗോയാണ്. അപ്പൊ തന്റെ സത്കീർത്തിക്ക് വേണ്ടിയിട്ട് തന്റെ ഭാര്യയെ കാട്ടിക്കൊണ്ട് കളയുക. അപ്പൊ അതിനുവേണ്ടി ആ സ്ത്രീ എന്ത് തെറ്റാ ചെയ്തു? സീതയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. അത് നമ്മുടെ ആശാൻ വ്യക്തമായിട്ടത് വ്യക്തമാക്കിയിട്ടുണ്ട്. ചിന്താവിഷ്ടയ സീത വായിച്ചു, ഉടൻ മോഹിച്ചത് ഒരു എന്താണോ, ഒരു രാക്ഷസൻ എന്റെ ഉടലിനെ മോഹിച്ചത് എന്റെ കുറ്റമാണ് സീത ചോദിക്കുന്നുണ്ട്. സീതയുടെ കുറ്റമല്ലല്ലോ അത്, അവിടെ കൊണ്ടുവച്ചത്, ഇവര് പോയി യുദ്ധം ചെയ്തത്, തിരിച്ചു കൊണ്ടുവന്നത്, ഒന്നും സീതയുടെ കുറ്റമല്ല. എന്നിട്ട് അവസാനം ഇങ്ങനെ ആരോ പറഞ്ഞു എന്ന് വിചാരിച്ച് കാട്ടി പറഞ്ഞു തുടങ്ങി. അപ്പോ ഒരു അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഭർത്താവിന്റെ മുമ്പില് ഭാര്യ എന്നുള്ള അല്ലെങ്കിൽ ഭാര്യയ്ക്ക് യാതൊരു അവകാശമില്ല. അതാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്. ആ പാഠം പഠിപ്പിക്കാനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഭർത്താവിന്റെ യശസ്സിന് വേണ്ടി, കീർത്തിക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിക്കാം, അവളൊരു തെറ്റും ചെയ്യേണ്ട. അപ്പോ കേവലം ഭർത്താവിന്റെ ഒരു സ്വത്ത് മാത്രമാണ് സ്ത്രീ. എന്തും ചെയ്യാം, വേണമെങ്കിൽ സ്നേഹിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ കാട്ടിക്കളയാം. ഇതാണ്. അല്ല, അവിടെ ഒരിക്കലും എന്താണ് രാമരാജ്യം, രാമരാജ്യത്തിൽ പ്രജകളുടെ ഹിതമാണ് നോക്കുന്നത്, അല്ല തന്റെ കേവലമായ സുഖമല്ല. സീത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാമൻ സുഖമായിരുന്നു, പക്ഷെ ആ സുഖത്തെ തെളിച്ച് അതൊന്നുമല്ല. രാമൻ വ്യക്തമായി പറയുന്നു തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് എന്ന് വെച്ചാൽ, ഈ രാമൻ പറയുന്നു സീതയെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോ ഇവിടെ രാമനും സീതയും ഒന്നുമല്ല. ഇത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ട് ഇത് എഴുതിയ ഒരു കവി ഏതൊരാള്, അയാള് സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ രാമനെ സീതയെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്, കാരണം അവരൊക്കെ വെറും കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ. പക്ഷെ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നു, സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുകയാണ്. പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, സ്ത്രീ എന്ന് പറയുന്ന എന്ത് വേണം. ഈ അവിടെ സീത ത്യാഗസഹികയല്ല, അല്ലേ? ത്യാഗസഹിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അറിഞ്ഞുകൊണ്ട് ക്ലേശങ്ങളൊക്കെ സഹിക്കും, ഇതങ്ങനെയല്ല. എല്ലാം സീതയുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. സീതയ്ക്ക് അവിടെ ത്യാഗമൊന്നും, രാമനും ത്യാഗമില്ല. ഇപ്പോ ഇത്തരം പാഠങ്ങൾ സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചാണ്. നമ്മൾ കഥാപാത്രങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത്, രാമൻ ദുഷ്ടനാണ്, സീത പാപമാണ്, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എങ്ങനെ ചിന്തിക്കണം, ഇത് എഴുതിയവനാണ് ദുഷ്ടൻ. തത്വം എന്ത് മണ്ണാങ്കട്ടയുള്ള തത്വം, ഇതിനകത്തെന്താ തത്വം, ഇതിനകത്ത് നിന്ന് എന്ത് തത്വം മനസ്സിലായി? ഇതൊരു ദുഷ്ടൻ എഴുതിയാണോ, മനസ്സിലായോ? അയാൾക്കൊരു ലോകത്തിന് കൊടുക്കാനൊരു ഒരു സന്ദേശമുണ്ട്, ലോകത്തെ പഠിപ്പിക്കുക. എന്താണ്? പുരുഷൻ എങ്ങനെയായിരിക്കണം, സ്ത്രീ എങ്ങനെയായിരിക്കണം, ഇത് അപ്പോൾ രാജാവ് എങ്ങനെയാണ് ഭരിക്കേണ്ടത്, അപ്പോൾ സ്ത്രീയോടെന്ത് സമീപനമാണ് വേണ്ടത്. അപ്പോൾ രാജാവ് സ്ത്രീയോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിലെ പ്രജകളും എല്ലാം എന്ത് ചെയ്യണം, സ്ത്രീ ഇടിക്കണം. അതാണ് ഇന്ന് 30% ഇടികൊള്ളാൻ തയ്യാറാവും. ഇതാ സംഭവം. അപ്പോ സീതയ്ക്ക് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു. അവസാനം എന്ത് ചെയ്തു, മക്കളൊക്കെ വന്നു കണ്ട് തിരിച്ച് തിരിച്ച് സീതയെ കൊണ്ടുവന്നു. തിരിച്ച് വീണ്ടും കൊണ്ടുവന്നപ്പോ വീണ്ടും രാമന് സംശയം, ഇത്രയായിരിക്കും രണ്ട് പിള്ളേരുണ്ടായി അത് തന്റെയാണ് എന്ന് ബോധ്യപ്പെട്ടു രാമൻ. എല്ലാവരും പറഞ്ഞു രാമനെ പോലെ തന്നെ അവിടെ ഇന്ന് രാമന് അഭിപ്രായ വ്യത്യാസം. എന്നാലും ഒരു മഹർഷിയുടെ ആശ്രമത്തിലല്ലേ കഴിഞ്ഞത്, അവിടെ ഇനി വല്ല ഇടപാടും നടന്നു. ഇതാണ് രാമന്റെ സംശയം. വാൽമീകിയുടെ അടുത്ത് ചോദിക്കുന്നു പിന്നെ ഈ സീത ശരിയാണോ മഹർഷി എന്ന് പറഞ്ഞ്. മഹർഷി എല്ലാം അറിയുന്ന ആണ്, വാൽമീകിയല്ല ഏത് മഹർഷി അവിടെ കൊണ്ടു വാൽമീകി അല്ല ഏതാണ് ആ വാൽമീകി, അതെ വാൽമീകി, വാൽമീകി എന്നെ കൊണ്ടുപോകും. വാൽമീകി കൊണ്ടുവന്നു വാൽമീകിയുടെ അടുത്ത് രാമൻ പറയാണ് ഒന്ന് പറഞ്ഞ് ഇവിടെ ശരിയാണോ അല്ലയോ വീണ്ടും സംശയം. ഇത്രയും ആയി കഴിഞ്ഞപ്പോ സീതയ്ക്ക് സഹി കെട്ട്, ഇതിൽ കൂടുതലും ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, ഇത്രയും അപമാനം. ഈ ഉച്ചനീചത്വങ്ങളെന്ന് പറയുന്ന ഏത് തരത്തിലായാലും ശരി അത് അപമാനമാണ്. ഒരു വിഭാഗം മനുഷ്യനെ അപമാനിക്കുന്നതാണ്, മനുഷ്യന്റെ അന്തസ്സിന് ഹനിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പരമാവധി സഹി, ഇതിൽ കൂടുതലും എങ്ങനെ ഒരു സ്ത്രീ സഹിക്കും. അപ്പോ സീത തീരുമാനിച്ചു ഇനി എന്തു വന്നാലും ശരി ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല, സീത തന്നെ എന്ത് ചെയ്ത് മുത്തലാക്കും തനിയെന്ത്. മുത്തലാക്കെന്ന് പറഞ്ഞ് മനസ്സിലാവും, മൊഴി ചൊല്ലി സീത തന്നെ. സീത അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഭൂമിദേവിയോട്, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ സഹായിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ടുപോകണം, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭൂമിദേവി വന്ന് എന്ത് ചെയ്തു സീതയെ കൊണ്ടുപോയി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അവസാന സന്ദർഭം പോലും രാമൻ സീതയ്ക്കൊരു അവസരം കൊടുക്കില്ല, വീണ്ടും സംശയിക്കുകയും അപമാനിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് ആ കഥാപാത്രത്തിൽ ആ കവി നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്, ആർഷ സംസ്കാരം ഇതാണ്. ആർഷ സംസ്കാരം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ എല്ലാ ചവിട്ടും തൊഴിയും കൊണ്ട് കഴിയേണ്ടവളാണ്, അപമാനം സഹിക്കേണ്ടവളാണ്. ഇതിനെ ശങ്കരാചാര്യർ പറയുന്നതാണ് സ്ത്രീ ഭോഗ ഉപകരണമാണ്, പുരുഷൻ എന്ത് വേണോ ചെയ്യാം, അത്രയേ ഉള്ളൂ. സ്ത്രീ സ്ത്രീയും ശൂദ്രനും ഭൃത്യന്മാർ എന്ന് പറയുന്നു, ഭാഷ്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോ അവിടെയാണ് പറയുന്നത് ശങ്കരാചാര്യർക്ക് എന്തില്ല എന്ന്, മാനവികതയില്ല എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്, സ്ത്രീ സ്ത്രീയെ ഇത്രമാത്രം അപമാനിക്കുമ്പം അവിടെ ലിംഗഭേദം, പുരുഷൻ കേമനാണ് സ്ത്രീ മോശമാണ്, ജാതിഭേദം പറയുന്നത് ശൂദ്രനും ഭോഗോപകരണമാണ്. പിന്നെ തൊഴിൽ ഭൃത്യൻ, തൊഴിൽ ചെയ്യുന്നവനും അവകാശമുണ്ട്, അവനും യാതൊരു പരിഗണനയും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ തൊഴിൽ ചെയ്യുന്നവൻ അവന് യാതൊരു പരിഗണനയും കൊടുക്കണ്ട, അവൻ തൊഴിൽ ചെയ്യുക എന്ന് വെച്ചാൽ അവൻ തൊഴിൽ ചെയ്ത് മരിക്കുക. ഇതാണ് ഇവിടെ ആയിരക്കണക്കിന് വർഷം ഇവിടെ നടന്ന ഇതാണോ, തൊഴിൽ ചെയ്യുന്നവന് യാതൊരു പരിഗണനയും കൊടുക്കില്ല, ജാതിയുടെ പേരിൽ എന്ത് ചെയ്തു അടിച്ചമർത്തി. സ്ത്രീയെ ഇതുപോലെ എങ്കിൽ ഇത് എല്ലാ തരത്തിലും, ആ സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ജാതിയൊന്നുമില്ല, എല്ലാ ജാതിയിലുമുള്ള സ്ത്രീകൾക്ക് അതാത് പുരുഷന്മാരിൽ നിന്ന്. അപ്പോൾ തൊഴിലിന്റെ പേരിൽ അപമാനിക്കുക, ജാതിയുടെ പേരിൽ അപമാനിക്കുക, സ്ത്രീ എന്ന പേരിൽ അപമാനിക്കുക, ഈ മൂന്നിനും കൂടെ ചേർത്ത് വിളിക്കേണ്ട പേരാണെന്ത്, എന്താണ് ആർഷ സംസ്കാരം, മനസ്സിലായോ. ഇനി പറയും അതിൽ നന്മകളില്ല, എന്തൊക്കെ നന്മകൾ ഉണ്ടെങ്കിലും ശരി ഈ തിന്മയിൽ അതെല്ലാം തീർന്നു. എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും ഒരു നന്മയില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഈ തിന്മയുടെ പേരിലെല്ലാം പോയി, ഇത് കടുത്ത തിന്മയാണ്. അപ്പൊ ഇതാണ് പറയുന്നത് ശങ്കരാചാര്യർക്ക് യാതൊരു തരത്തിലുള്ള മാനവികത ബോധവും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അങ്ങനെ ചിന്തിക്കാനേ കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണ്? ഈ പറയുന്ന രാമായണവും മനുസ്മൃതിയും പുരാണങ്ങളൊക്കെയാണ് തലക്കകത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ചന്ദ്രയുടെ തലക്കകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറ്റിയത്. അതനുസരിച്ച് സമൂഹം നിലനിൽക്കണം എന്ന് പറഞ്ഞു. അവിടെ ഈ ശങ്കരാചാര്യ സമയത്ത് ഈ മതത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നു. ഗുരുദേവക്ക് ഒരു മതമെന്ന് പറഞ്ഞു. കാരണം അന്ന് ശങ്കരാചാര്യ ആഗ്രഹിച്ചത് അന്നത്തെ മതം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ ചാതുർ വർണ്ണയത്തെ പറയാം. ജാതിയാണ് മതം. ഈ ചാതുർ വർണ്ണയം എന്ന് പറയുമ്പോൾ നാല് ജാതി ഉള്ളൂന്ന് വിചാരിക്കരുത്. നാല് ജാതിക്ക് പുറത്ത് നൂറുകണക്കിന് ജാതിയുണ്ട്. അതെല്ലാം ബഹിഷ്കൃതരാണ്, ഗ്രാമത്തിന് പുറത്തിങ്ങി വസിക്കുന്നു. ഇതെങ്ങനെ എഴുതുന്നു? മലയാളത്തിലെ വിദ്വാന്മാരൊക്കെ ഇരുന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്രാമത്തിന് പുറത്തിങ്ങി അതെന്താ അങ്ങനെ എഴുതിയത്? ഗ്രാമത്തിലല്ലേ വസിക്കുന്നത്? ഗ്രാമത്തിലല്ല, ചണ്ടാലി വസിക്കുന്നത്. ചണ്ടാലിക്ക് ഗ്രാമത്തിൽ വസിക്കാൻ അവകാശമുണ്ട്. ഗ്രാമം എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഗ്രാമത്തിന് പുറത്ത് വനത്തോട് ചേർന്നാണ് ആ താമസിച്ചിരുന്നത്, ചണ്ടാലി താമസിച്ചത്. ഇന്നും ഇത്രയും പരിഷ്കൃതമായി ഈ കേരളം അല്ലേ? ഇന്നും ഈ പണ്ട് തഴന്ന ജാതിക്കാരെന്ന് പറഞ്ഞവരെ ഇന്നും ഗ്രാമത്തിന്റെ പുറത്താണ് താമസിപ്പിച്ചിരിക്കുന്നത്, കോളനികളെ. ഇവിടെ എന്താ പുരോഗമിച്ചത്? ബഹുഭൂരിപക്ഷം പേര് ഇന്നും താമസിക്കുന്ന കോളനികളിലാണ്. 10-16,000 കോളനി സർക്കാരിന്റെ കണക്കനുസരിച്ചുണ്ട്, അനൗദ്യോഗികമായി അറിവ് കൂടുതലും. അപ്പൊ ഇന്നും ഇവിടുത്തെ മലയാളം വിദ്വാന്മാർക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഗ്രാമത്തിൻ പുറത്തിങ്ങി വസിക്കുന്ന എന്തിനാണ് മനസ്സിലാകുന്നത്? അവരിവിടെ തന്നെ ഉണ്ടത്. കേരളം അങ്ങനെ അത്ര പുരോഗമിച്ചിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ എന്താണോ അവർക്ക് കോളനി കൊടുക്കുന്ന എവിടെയാണ്? ശ്മശാനത്തിന്റെ അടുത്ത് പറമ്പോക്ക് ഭൂമികളിൽ, കല്ലും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ. ഞാനിപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്ത് ഒരു വലിയ പാറ. ആ പാറയുടെ മേളിലാണ് ഇപ്പോൾ സർക്കാർ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു മൺമുട്ടി എടുത്ത് വെട്ടി കഴിഞ്ഞാൽ താഴെ പോകുന്ന എവിടെ? പാറയില്ല. പുതിയ പദ്ധതി. അപ്പോൾ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ളവരെ ഒതുക്കുക. ഇന്നത്തെ ഈ പുരോഗമനവാദികളെന്ന് പറയുന്നു സർക്കാർ ഇതാണ് ചെയ്യുന്നത്. അവരെ സമൂഹത്തിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ സ്ഥലം കണ്ടെത്തി അവിടെ എല്ലാവരും താമസിപ്പിക്കുന്നു. ഇന്നും എന്തുകൊണ്ട് മറ്റ് മനുഷ്യർ താമസിക്കുന്നതിന്റെ ഇടയ്ക്ക് 3 സെന്റ് സ്ഥലം കെട്ടി അതാത് സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തൂടെ? ഇന്നും അങ്ങനെ ഒരു ബുദ്ധി വരുന്നില്ല. ഇന്നും എന്താ ചെയ്യുന്നത്? കോളനികളിലേക്ക് മാറ്റുക. കാരണം അവർ എവിടെയൊക്കെ മനസ്സിലുണ്ടെന്നാണ്, അവർ താഴ്ന്നവരാണ്. അത് പോയിട്ടൊന്നുമില്ല. അവർ ഈ ദളിത് വിഭാഗങ്ങളൊക്കെ ഈ ബഹളം ഉണ്ടാക്കുന്നതിൽ എനിക്ക് യാതൊരു പിന്നെ വിയോജിപ്പും തോന്നിയിട്ടില്ല. എനിക്ക് അവരോട് യോജിപ്പോ തോന്നിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? അപ്പോൾ അവരാണിപ്പോൾ ജാതി പറയുന്നത്. അവർ ജാതി പറയുന്നത് 100% ശരിയാണ്. അവരോട് അത്രയും അനീതിയാണ് ഇന്നും സർക്കാർ കാണിക്കുന്നത്, ഇന്നത്തെ സർക്കാരുകൾ. കാരണം ഇന്നും എവിടെയൊക്കെ മനസ്സിൽ ഈ വിചാരങ്ങളുണ്ട്. ഏത് വിപ്ലവ പാർട്ടി ആയാലും ശരി, കഞ്ഞി പാർട്ടി ആയാലും ശരി, ആർഷ പാർട്ടി ആയാലും ശരി, എല്ലാവരുടെയും മനസ്സിൽ ഇത്തരം കാഴ്ചപ്പാടുകളുണ്ട്. അതാണ് ഇന്നും കോളനികൾ സൃഷ്ടിക്കുന്നത്. അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കുകയല്ല ചെയ്യുന്നു. അപ്പോ ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അമാനവികമെന്ന് പറയുന്നത്. ഇതായിരുന്നു ശങ്കരാചാര്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് കാരണം നമ്മുടെ ഈ ആർഷ സംസ്കാരം. ഈ മാനവികതയില്ല പിന്നെ എന്ത് ഗുണമുണ്ടായിട്ട് എന്താ? അപ്പോ പലരും ചോദിക്കും അവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു പഴയ കാലത്ത് അല്ലേ. ഈ നമ്മുടെ സംസ്കാരത്തിന് നല്ല കാര്യങ്ങളില്ല. നല്ല കാര്യങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടു. പക്ഷേ ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ എന്ത് പറ്റും? എന്താ പറ്റുന്നത്? ആ നന്മകളെല്ലാം പോകുന്നത് ആ സമൂഹത്തിലെ ഗുണഭോക്താക്കളിലേക്കേ പോകും, താഴോട്ട് വരത്തില്ല. അതാ പ്രശ്നം. ഇങ്ങനെ ഒരു വ്യവസ്ഥിതിയെ നിർത്തിയിട്ട് എന്തൊക്കെ നന്മയുണ്ടായിരുന്നു? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാഹിത്യമുണ്ട്, നല്ല വൈദ്യശാസ്ത്രമുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കും? ഏറ്റവും മേൽത്തട്ട് ഇരിക്കുന്നവരുള്ളൂ. ബാക്കിയുള്ളതൊന്നും വിദ്യാഭ്യാസമില്ല. ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ വൈദ്യൻ അവന്റെ വീട്ടിൽ കയറത്തില്ല, പിന്നെ എങ്ങനെ അവൻ ചികിത്സിക്കും? ഇവിടെ നമുക്ക് മഹത്തായ ആയുർവേദമില്ലെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കു വേണ്ടി ഉണ്ടാക്കി? ഈ മേലാളർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്. അവര് തന്നെ ഉണ്ടാക്കിയെന്ന് വെച്ചോ, അവര് തന്നെ ഉണ്ടാക്കിയാലും ശരി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സമൂഹത്തിൽ വിതരണം, ഉപഭോഗത്തിന്റെ വിതരണം സമൂഹത്തിൽ ഒരിക്കലും സമമായിട്ട് നടക്കത്തില്ല. അതാണ് അടിസ്ഥാനപരമായ വ്യവസ്ഥ തെറ്റാണെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. അപ്പൊ എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും നന്മയുടെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് വരും. എന്ന് വെച്ചാൽ ഈ ഉപഭോഗങ്ങളുടെ വിതരണം, എന്നുവെച്ചാൽ ഭോഗ്യവസ്തുക്കളുടെ വിതരണം, ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, എന്തിനു മനുഷ്യന്റെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം വരും. ഇതെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് ഒതുങ്ങിപ്പോകും. എന്തില്ലെങ്കിൽ മാനവികത ബോധം ഇല്ലെങ്കിൽ അതാണ് വ്യത്യാസം. ശങ്കരാചാര്യരും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം. ഗുരുവിന്റെ കാഴ്ചപ്പാടിലെല്ലാം ഒരുപാട് പറയാനുണ്ട് അതിനെ കുറിച്ച്. ആ മാനവികത എന്നുള്ളതാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഗുരുവിന്റെ ആശയം. പിന്നെ അതൊക്കെ സമൂഹം എത്രമാത്രം ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം അത്രയ്ക്ക് വളർന്നിട്ടില്ല. ഭാവിയിൽ അങ്ങനെ ഉൾക്കൊണ്ടുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പുരോഗമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പറഞ്ഞ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആർക്കും ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ മതത്തിന്റെ കാര്യം. ഇപ്പൊ മതത്തെ സംബന്ധിച്ച് അന്ന് മതം ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്ന് വെച്ചാൽ ശങ്കരാചാര്യന്റെ കാലത്ത് എന്താണ്, ഒന്ന് ഈ ചാതുർവർണ്ണയ സിസ്റ്റം, അതിൽ പോകുന്ന കുറെ ആൾക്കാർ, പിന്നെ അതിന് പുറത്തുള്ള കുറെ ആൾക്കാർ. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു മതമെന്ന് പറയാൻ പറ്റില്ല, ഒരു ജാതി കൂട്ടായ്മ. പിന്നെ അന്നുണ്ടായിരുന്ന ബുദ്ധമതം, ജൈനമതം ഇവരൊക്കെ, അതും എന്താണ് ഒരു സംഘടിതമായ രീതിയിലായിരുന്നു. ഇന്നിപ്പോ ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നൊക്കെ പറയുന്ന പോലെ സംഘടിതമായ രീതിയിലായിരുന്നു. അവരതൊക്കെ ധർമ്മമായിട്ട് കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് ഇഷ്ടമുള്ള ആൾക്കാർ സ്വീകരിച്ച്, അല്ലാത്തവർ സ്വീകരിച്ചില്ല. അപ്പൊ അത് ഒരു മതം എന്ന് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ മതമായിട്ടുണ്ടായിരുന്നു. ശങ്കരാചാര്യർ എപ്പോഴും ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ ജാതി വ്യവസ്ഥയാണ്. അത് ശക്തിപ്പെടുത്താൻ ശ്രമിച്ച സ്വാഭാവികമായിട്ടും ബുദ്ധമതത്തെ അടിച്ചമർത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം അവരെതിരായിരുന്നു. അന്ന് രാജാക്കന്മാരുടെ സഹായത്തോടുകൂടി എന്ത് ചെയ്തു, ശങ്കരാചാര്യർ ഈ ബുദ്ധന്മാരെല്ലാം ഒതുക്കി. പല സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓരോ ദർശനങ്ങളായിട്ടും അതിനെ പിന്തുടരുന്ന ഒരുപടിയാണ്. ജനസംഖ്യ കുറവായിരുന്നു, അങ്ങനെയൊക്കെ നിന്നുള്ളൂ. ഈ ജാതികൾ പോലും എന്താണ്, ഓരോ വിഭാഗത്ത്, ഓരോ സ്ഥലത്ത്, ഓരോ കുടുംബങ്ങൾ, ഓരോ ജാതികൾ, അങ്ങനെ കഴിഞ്ഞിരുന്നു, അത്രയേ ഉള്ളൂ. അന്ന് ഈ സെൻസസ് ഏർപ്പെടുന്നുണ്ടല്ലോ. സെൻസസ് ഒക്കെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഈ സെൻസസ് ഒക്കെ എടുക്കുന്നത്. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇവിടെ ഇത്രയൊക്കെ ജാതികളൊക്കെ ഉണ്ട്. അപ്പോ ഏറ്റവും രസകരമായ കാര്യം ഇന്ന് നിങ്ങൾ പലയിടത്തും എഴുതിയിരിക്കുന്നതാണ്, ബ്രിട്ടീഷുകാരാണ് ഇവിടെ ജാതി ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാർ വരുന്നവരോടുള്ള ജാതിഭേദം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരുണ്ടെന്ന്. ആ രാഷ്ട്ര സംസ്കാരവാദികൾ എന്തുകൊണ്ട് അവർ സെൻസസ് എടുത്തപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതുവരെ അതിന് വ്യക്തമായൊരു കണക്കൊന്നുമില്ലായത്, ഇങ്ങനെ പറയും പിന്നെ ജാതി ജാതിയാണ്, ഓരോ വംശങ്ങൾ അങ്ങനെ ജാതിയായി നിൽക്കും. അത് കൃത്യമായി ഇതിന്റെ ഒരു കണക്കൊന്നും ആർക്കും അറിയില്ല. അവർ സെൻസസ് എടുത്തപ്പോ ഇപ്പൊ എന്തായി, ഇപ്പൊ വലിയൊരു പ്രചാരമാണ്, ബ്രിട്ടീഷുകാരാണ് ഇവിടെ ജാതി ഉണ്ടായി. ഇപ്പൊ മനുസ്മൃതിയോ രാമായണവും മഹാഭാരതവും ഒക്കെ അതിനുള്ള ജാതികളൊക്കെ അവിടെ പോയി. അപ്പൊ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാൻ കുറെ പേര് കാണും, അതിന് പ്രചാരം കിട്ടും. പ്രത്യേകിച്ചും ആർഷ സംസ്കാരത്തിന്റെ പേരിലാണല്ലോ ഭരണം നടക്കുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ വരും. അപ്പൊ അതൊക്കെ അസംബന്ധങ്ങളാണ്. അപ്പൊ ഗുരു എന്താണ് മൊത്തം മനുഷ്യരെയും കണ്ടുകൊണ്ടാ പറഞ്ഞ എന്താണ് ഒരു മതം. അതെ, ഒരു മതം എന്ന് പറയുമ്പോൾ ഒരു മതം എന്ന് പറയുന്നത് പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ എന്തായാലും ശരി, മനുഷ്യരെല്ലാവരും മതത്തിന്റെ കാര്യത്തിൽ പരസ്പരം കലഹിക്കാത്ത ഒരു ധാരണയിൽ എത്തിച്ചേരണം, ഇതാണ് ഗുരു ആഗ്രഹിച്ചത്. അതെങ്ങനെ വ്യാഖ്യാനിച്ചാൽ, അപ്പൊ അത് മനുഷ്യരെല്ലാവരും കണ്ടുകൊണ്ടാ പറഞ്ഞ എന്താണ് ഒരു മതം, ഏതെങ്കിലും ഒരു മതത്തെ കണ്ടുകൊണ്ടല്ല. വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഗുരു പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മതത്തോട് ഒരു താല്പര്യവും ഇല്ല, അതൊരു ആത്മീയമായ നിലപാടുകൂടെയാണ്. അതിനുപരിയായിട്ട് സാമൂഹ്യമായി നോക്കിയാലും, അപ്പൊ ശങ്കരാചാര്യം പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്, ജാതി നീതി ഒന്നും എനിക്കില്ല, അത് പറയാം. ആത്മാവിന് ജാതിയില്ല, അതാർക്കും പറയാനില്ല, പക്ഷെ സമൂഹത്തിൽ അതുണ്ട്. അപ്പൊ ഒരു മതമെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന മതത്തോടെ എന്ത് കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടെന്ന് പറയുന്ന ഗുരുവിന്റെ കാഴ്ചപ്പാട് തികച്ചും മാനവികമാണ്. എല്ലാ മനുഷ്യരെയും കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. മതമില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ, അത് വളരെ ശക്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വികാരമാണ് മതം. പിന്നെ ജാതിയെ സംബന്ധിച്ചാണ് അത് തന്നെ. ഒരു ജാതി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എല്ലാ മനുഷ്യരെയും കണ്ടുകൊണ്ടാണ് ഒരു ജാതി എന്ന് പറഞ്ഞത്, അതിനാണ് മാനവികത എന്ന് പറയുന്നത്. ഇതിനെയാണ് പിന്നെ എന്ത് പറഞ്ഞു, ദൈവം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ മനുഷ്യരെയും കണ്ടുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമാണ്, ഇതാണ് മാനവികത എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരത്തെ നിർദ്ദേശിക്കുന്നു. മതങ്ങളെന്ന് പറയുന്നത് ഇപ്പം വലിയ പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അപ്പൊ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഇപ്പൊ സ്വീകരിക്കാവുന്നുള്ള ഒരു മതം. ജാതിയും അതുപോലെ പ്രശ്നങ്ങളാണ്, അന്നും ഇന്നും പ്രശ്നങ്ങളാണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ സ്വീകരിക്കാവുന്നുള്ള ഒരു ജാതി ദൈവത്തിന്റെ പേരിലാണ് പറയുന്നത്. നിന്റെ ദൈവം ഒറിജിനൽ ദൈവമല്ല, എന്റെ ദൈവമാണ് ഒറിജിനൽ ദൈവം, ഇതാണ് എല്ലാ വിശ്വാസികളും പറയുന്നത്, ഒരു ദൈവം. അപ്പൊ മാനവികം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ ആണ് ഗുരുവിന്റെ തത്വചിന്ത നിൽക്കുന്നത്, അതാണ് വ്യത്യാസം. ശങ്കരാചാര്യ തത്വചിന്ത എന്ന് പറയുന്നത് അമാനവികമായി ആണ്. ഗുരുവിന്റെ തത്വചിന്ത എന്ന് പറയുന്നത് എന്താണ്, മാനവികതയിലാണ് തത്വചിന്ത. ഗുരുവിന്റെ ആത്മീയത എന്ന് പറയുന്നത് എന്താണോ അത് മാനവികമാണ്. ഇതാണ് രണ്ടുമുള്ള പ്രധാനമായിട്ട് വരുന്ന വ്യത്യാസം. അതിൽ ആ മാനവികത എന്ന് പറയുന്നത് എത്രമാത്രം വ്യാപ്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതനുസരിച്ചാണ് ഗുരുദേവന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. അല്ല, തത്വചിന്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. ഗുരു അത് ആത്മീയമായിട്ട് സ്വീകരിച്ച, അപ്പോ ഗുരുവിന്റെ ആത്മീയത, ഗുരുവിന്റെ തത്വചിന്ത എന്ന് പറയുന്നതിന് നമുക്ക് പറയാം എന്താണ് അതെങ്ങനെയുള്ളതാണോ, മാനവികമായ തത്വചിന്ത, മാനവികമായ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സ്വീകരിക്കാം എന്നുള്ള കാര്യം. കാരണം ഗുരു തത്വചിന്തയും ആത്മീയതയും എല്ലാം പറഞ്ഞത് ആർക്കു വേണ്ടി? മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഇനി അത് എന്താണ് തത്വചിന്തയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, പിന്നെ അതിനപ്പുറം അതിനെയും അതിനും അപ്പുറം വ്യാഖ്യാനിക്കാമെന്നുള്ള തലങ്ങളുണ്ട്. അതാണ് ഒരു പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഒരു പീഡ എരുമ്പിനും വരത്തരുത്. അത് മാനവികതയ്ക്ക് അപ്പുറമുള്ള ഒരു തലമാണ്, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ തത്വചിന്ത ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ആരോടാ പറയുന്നത്? മനുഷ്യനോടാണ്. അവിടെയാണ് ഈ പറയുന്നത്. അതിനപ്പുറം പ്രകൃതിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനും അപ്പുറത്തേക്ക് പോകും, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ പ്രശ്നക്കാരാരാണ്? നമ്മള് പ്രശ്നക്കാർ എന്ന് പറയുന്നത് പട്ടിയും പൂച്ചയൊന്നുമല്ല, ഉറുമ്പുമല്ല. പ്രശ്നക്കാരെന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യനോട് എന്ത് പറയണം എന്നുള്ളതാണ്. പട്ടിയോടോ പൂച്ചയോടോ പറയാൻ വേണ്ടി ഗുരുദേവൻ ദർശനമൊന്നും ഉണ്ടാക്കി. മനുഷ്യരോട് പറയുമ്പം മാനവികതയിൽ നിന്നുകൊണ്ട് ഗുരുവിന്റെ കാഴ്ചപ്പാടിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അല്ല ഗുരു, അതാണല്ലോ എന്നുവെച്ചാ കിഴക്കും പടിഞ്ഞാറും എന്ന് പറഞ്ഞാലും എല്ലാം മനുഷ്യരാണല്ലോ, മനുഷ്യരാണല്ലോ ഏറ്റവും പ്രധാനം. മനുഷ്യനെ ഒന്നായി കണ്ടു എന്നുള്ളതാണ് ആ ഒരു മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു കാഴ്ചപ്പാട്. അല്ല, അപ്പൊ മാനവിക ചിന്തകൾ ലോകത്ത് മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഗുരുവിന് മാത്രമല്ല. പല ഭാഗങ്ങളിലും മനുഷ്യനപ്പോൾ മാനവികമായി ചിന്തിക്കാൻ തുടങ്ങി, ലോകത്തിന്റെ പല ഭാഗത്തും. പക്ഷേ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ഇവിടുത്തെ ആർഷ പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ അനുകൂലിക്കുന്നതല്ല. ഗുരു ആ പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്, അതാണ് ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇവിടെ വളർന്നു വരുന്ന ഒരാള് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇന്നും നമ്മുടെ ഈ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ആത്മീയ വിചാരങ്ങളുമായിട്ട് പോകുന്ന ശൂദ്രന്മാര്, അത് ഞാൻ ശൂദ്രന്മാരെന്ന് പറയുന്നത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ബ്രാഹ്മണനുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ശൂദ്രനുണ്ടെന്ന് പറയും, മനസ്സിലായി? ആ ലെവലിൽ പറയണം. മനുഷ്യനെന്നുള്ളത് മറന്നിട്ടുണ്ട് പറയുന്നു. അപ്പോ അങ്ങനെ ശൂദ്രന്മാര് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇവിടെ വിട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് ചെയ്യുന്ന ബ്രാഹ്മണ സേവയാണ്. അതാണ് അവര് ചെയ്യുന്നത്. അത് ചെയ്ത് എന്തിനു വേണ്ടി അത് ചെയ്യുന്നു? ബൈബിളിന്റെ ഒരു ഉദാഹരണം പറയും. തീൻമേശയുടെ അടിയില് ഒരു പട്ടി കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനും വല്ലപ്പോഴും വല്ലതുമൊക്കെ കിട്ടും, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, അതിന്റെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. അപ്പോ ചിന്തിക്കുന്നില്ല, ഇന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഇതിന്റെ അപകടം എവിടെയാണ്, എന്താണ് എന്നുള്ള ചിന്തിക്കുന്നില്ല. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിൽ വന്നിട്ടും ഗുരു എന്ത് ചെയ്തു? വളരെ അത് സഹോദരനായിപ്പം പറയുന്നുണ്ട്, ഗുരു സംസ്കൃതമാണ് പഠിച്ചത്, വളർന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷെ ഗുരുവിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് എന്താണ്? തികച്ചു സ്വതന്ത്രമാണ്. അത് തികച്ചും സ്വതന്ത്രമാണ്. സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതിനും അപ്പുറമാണ് അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് വളരെ വിശാലമായ ഒരർത്ഥത്തിലാണ് ഗുരുവിന്റെ ചിന്തകൾ പോകുന്നത്. അതിനൊരു നിഷേധാത്മകത എന്ന് പറയുന്നതല്ല, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കണം.